എങ്ങനെയാണ് തത്വത്തെ അറിഞ്ഞവൻ്റെ ആചരണം എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അത് ആ വ്യക്തി ആണ് തീരുമാനിക്കുന്നത്, മറ്റുള്ളവരല്ല. വ്യക്തി തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ, ഒന്ന് അയാൾ എന്തൊക്കെയാണ് ശീലിച്ചു വന്നത് മുമ്പ്, കാരണം ദുഃഖ പുനരങ്ങനെ തന്നെ എന്ന് പറഞ്ഞു, ലോകം പഴയതുപോലെയാണ്. അപ്പോൾ അയാൾ എങ്ങനെയായിരുന്നു മുമ്പ് അതുപോലെ ആയിരിക്കും മുമ്പോട്ടും പോകും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നുവെച്ചാൽ അയാൾ എന്തൊക്കെയാണോ പഠിച്ചത്, അയാൾ എന്തൊക്കെയാണോ ശീലിച്ചത്, അതനുസരിച്ചായിരിക്കും മുമ്പോട്ടും പോകുന്നത്. അത് വ്യത്യാസം വരാനൊന്നും വഴിയില്ല. ഇങ്ങനെ ഒരറിവ്, ഈ ഒരറിവ് നേടുന്നതിന് വേണ്ടി അയാൾ എന്തൊക്കെ ജീവിതത്തിൽ അനുഷ്ഠിച്ചിട്ടുണ്ടോ അതനുസരിച്ചായിരിക്കും മുമ്പോട്ടും പോകുന്നത്. എൻ്റെ രീതിയിലൊന്നും പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. തത്വത്തെ അറിയുന്നവർ പലരും പല രീതിയിലാണ് കാണുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ജനകൻ, ജനകനെ തത്വജ്ഞാനി എന്നാണ് പറയുന്നത്. പക്ഷെ ജനകൻ്റെ ആചരണം എങ്ങനെയായിരുന്നു, ഗൃഹസ്ഥനായിട്ടാണ് രാജ്യം ഭരിച്ചത്, സുഖബ്രഹ്മർഷി എങ്ങനെയായിരുന്നു, അനുഷ്ഠിത ബ്രഹ്മചാരിയായി സർവസംഘ പരിത്യാഗിയായി വസ്ത്രം പോലും ധരിക്കാതെ അങ്ങനെ സഞ്ചരിച്ചാണ്. ഇതിൽ ഏത് ആചരണമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും, ശ്രീകൃഷ്ണനും തത്വത്തെ ഉപദേശിച്ചാണ് തത്വജ്ഞാനി എന്നാണ്. കൃഷ്ണൻ്റെ ആചരണം എങ്ങനെയായിരുന്നു, എല്ലാ രാഷ്ട്രീയത്തിലും യുദ്ധത്തിനും എല്ലാത്തിനും ഇടപെട്ട് അങ്ങനെ പോയി. ആചരണം എന്ന് പറയുന്ന ഒരാൾ എങ്ങനെ ശീലിച്ചു വരുന്നോ അതനുസരിച്ച് മുമ്പോട്ട് പോകും അല്ലേ. അതേ പറയാൻ പറ്റും, ഉദാഹരണങ്ങളിൽ നിന്ന് അങ്ങനെ പറയാൻ പറ്റും. ഉദാഹരണങ്ങൾ നോക്കിയാൽ, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ തത്വജ്ഞാനം ഉണ്ട് പറഞ്ഞേക്കോ ശരിയെന്ന്, അയാള് സത്യമേ പറയാൻ പാടുള്ളൂ, കള്ളം പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ കാര്യത്തിൽ യോജിക്കും. കൃഷ്ണൻ ആവശ്യത്തോടെ ഒരു കള്ളം പറയും, മറ്റുള്ളവർ കൊണ്ട് പറയുകയും ചെയ്യും. അപ്പോൾ കൃഷ്ണൻ്റെ ഒരു തത്വജ്ഞാനിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ കള്ളം പറയാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? എന്നാൽ പിന്നെ കള്ളം പറയാൻ വേണ്ടി നമുക്ക് കൃഷ്ണനെ പോലെ ഒരു തത്വജ്ഞാനി ആയിക്കളയാന്ന് വിചാരിച്ചാൽ അത് ശരിയാകും. ശിവനെ പോലെ ആകുന്ന വലിയ പാടാണ്, അതുകൊണ്ട് നമുക്ക് കൃഷ്ണനാകാം. അത് പറ്റും. അപ്പം അതിന് പൊതുവെ പറയുന്നത് എന്താണ്, ഒരാൾക്ക് ഒരുപാട് ശീലങ്ങൾ വേണ്ടി വരും ഈ തത്വത്തെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ വേണ്ടി വരും. ആ സാധനങ്ങളെന്ന് പറയുമ്പോൾ അയാളെ ഒരുപാട് പരിമിതപ്പെടുത്തും. അയാളുടെ ശമന്തമം പോലെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ തത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാലും അയാളുടെ എന്ത് തന്നെ തുടരും, അയാൾ ശീലിച്ച സാധനങ്ങൾ, അയാളുടെ തപസ് എല്ലാം തന്നെ വീണ്ടും അയാളിൽ തുടരും. ഇതാണ് പൊതുവെ അംഗീകരിച്ചിട്ടുള്ള കാര്യം. ഇപ്പൊ കൃഷ്ണനോ ജനകനോ പറയുന്നതൊക്കെ അപവാദങ്ങളാണെന്ന് വെച്ചാൽ, അങ്ങനെ ചില വ്യക്തികളുണ്ട് അവരെ സാധാരണക്കാർക്ക് അവരെ പിന്തുടരാൻ പറ്റത്തില്ല, അവരെ അനുകരിക്കാൻ പറ്റത്തില്ല. ഒരു സാധാരണക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താനോ മാതൃകയാക്കാനോ ഇത്തരം കാര്യങ്ങൾ കഴിയത്തില്ല. കൃഷ്ണൻ്റെ സമചിത്രത വേണമെങ്കിൽ ഒരാൾക്ക് മാതൃകയാക്കാം. മറ്റാചരണങ്ങൾ ഒരാൾക്ക് മാതൃകയാക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? കൃഷ്ണനല്ല. അപ്പോൾ പൊതുവെ മാതൃകയാക്കേണ്ടത് എങ്ങനെയുള്ളതാണ്? ഇതിനു വേണ്ടി തപസ് ചെയ്ത് അയാൾ മനഃശുദ്ധിക്ക് വേണ്ടി ഒരുപാട് സാധനങ്ങളൊക്കെ അനുഷ്ഠിച്ച് പിന്നെ അത് പിന്തുടരുന്നവരാണ് ഇതൊരു മാതൃകയായി സ്വീകരിക്കുന്നത്. അപ്പോൾ ആ സാധനങ്ങളെല്ലാം സിദ്ധാവസ്ഥയിലും വീണ്ടും തുടരാനാണ് സാധ്യത. സിദ്ധാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണ്ടായതിന് ശേഷമുള്ള സ്ഥല സിദ്ധനെന്ന് പറഞ്ഞു ഒരബദ്ധമൊന്നും ചിന്തിക്കരുത്. എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുമ്പ് വെള്ളം കുടിക്കുന്ന ആളൊന്നും സിദ്ധെന്ന് വെച്ചാൽ ഞാനും അറിഞ്ഞവൻ. എങ്ങനെയായിരിക്കണം ആചരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ എന്തൊക്കെ തപസ് അയാളുടെ ജീവിതത്തെ അനുഷ്ഠിച്ചിട്ടുണ്ടോ അത് തന്നെ ആയിരിക്കും. അത് പിന്നെ എങ്ങനെ ആയിരിക്കണം എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. പിന്നെ അത് കളയേണ്ട ആവശ്യം തോന്നുന്നു. കളയേണ്ട ആവശ്യം ഇല്ല. അതൊക്കെ നല്ലതല്ലേ? നല്ലതായതുകൊണ്ടല്ലേ ജീവിതത്തെ സ്വീകരിച്ചു. ഇപ്പം സത്യം പറയണമെന്ന് ഒരാളെ തീരുമാനം. അപ്പോൾ ശരി, ഞാനും ഉണ്ടായി. ഇനി കള്ളം പറയാമെന്ന് വിചാരിച്ച് മാറ്റേണ്ട കാര്യം തന്നെ ഉണ്ട്. സത്യം നിഷ്ഠ എന്ന് പറയുന്ന അയാളുടെ ഒരു സാധനമായിരുന്നു. അതായത് മനഃശുദ്ധി ഉണ്ടാക്കും. തത്വത്തെ അറിഞ്ഞാൽ അതിനെ കളഞ്ഞ് പിന്നെ അസത്യനിഷ്ഠയിൽ വന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ആചരണത്തെ സംബന്ധിച്ചും എങ്ങനെയാണ്? പുനരങ്ങനെ തന്നെ ആണ്. മുമ്പ് എങ്ങനെയായിരുന്നു? അപ്പോൾ ജ്ഞാനപ്രാപ്തിക്ക് വേണ്ടി ഒരാൾ എന്തെല്ലാം സാധനങ്ങൾ ചെയ്തോ അതനുസരിച്ചായിരിക്കും അയാൾ മുമ്പോട്ട് പോകുന്നത്. വേറെ മാറാൻ വഴിയൊന്നുമില്ല. എന്തുകൊണ്ട് മാറുന്നില്ല? അതായത് നല്ലതാണെന്ന് കരുതി സ്വീകരിച്ചോ? ജ്ഞാനം നേടി കഴിയുമ്പോൾ അത് മോശമാവും. ഇല്ല. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. എങ്ങനെ ആചരണം എന്നുള്ളത് സംശയിക്കേണ്ട കാര്യമില്ല. മുമ്പായ എന്ത് സാധനങ്ങൾ അനുഷ്ഠിച്ചോ അതിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, മുമ്പോട്ട് പോകുന്നു. അതിത്രയേ ഉള്ളൂ വ്യത്യാസം വരുന്നത്. മുമ്പ് അതൊക്കെ ഒരു സാധനാരൂപത്തിൽ ചേരുന്നു എന്ന് വെച്ചാൽ വളരെ പരിശ്രമിച്ചു. ഇപ്പോൾ ഒരാൾ സത്യം പറയണമെന്ന് വിചാരിച്ചാൽ ഒരുപാട് പരീക്ഷണങ്ങൾ വരും, കള്ളം പറയേണ്ടി വരും. അവിടെയൊക്കെ അയാൾ എന്ത് ചെയ്യുന്നു? പരിശ്രമിച്ച് അയാൾ സത്യം പറയുന്നു, അതിശീലിക്കുന്നു. പ്രവൃത്തിയിലും വാക്കുകളൊക്കെ സത്യം പാലിക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ അയാൾ പണിപ്പെട്ട് എന്ത് ചെയ്യുന്നു? ശീലിക്കുന്നു. എന്തിനു വേണ്ടി? മനസ്സിൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട് ശീലിക്കും. അങ്ങനെ അയാൾ ആ മാർഗത്തിൽ മുമ്പോട്ട് പോയാൽ ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ ഒരുപാട് ശീലിച്ചു കഴിഞ്ഞാൽ അതെന്താവും? സഹജമാവും. അപ്പോൾ മുമ്പ് സാധനാ രൂപത്തിലിരുന്ന കാര്യങ്ങളെല്ലാം പിന്നീട് സഹജ രൂപത്തിലാകും. എന്ന് വെച്ചാൽ സഹജ രൂപത്തിലാകും എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ പിന്നെ വലിയ പ്രയത്നത്തിൻ്റെ ആവശ്യം. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. എന്ന് വെച്ചാൽ അതൊക്കെ കൂടുതൽ ഉറയ്ക്കാനേ വഴിയുള്ളൂ, മറിച്ചത് ഇല്ലാതാകാൻ വഴിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അറിവുണ്ടാകുന്നത് വരെ എന്തൊക്കെ അതിനുവേണ്ടി അയാൾ സാധനയായി സ്വീകരിച്ചു അതെല്ലാം എന്തായിത്തീരുന്നു? അത് സഹജമായി തന്നെ ഇരിക്കുന്നു. എന്ന് വെച്ചാൽ അയാളുടെ ആചരണങ്ങൾ ആവശ്യമില്ലാത്തത് പിന്നെ തുടരേണ്ട ആവശ്യമില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ പഴയ രീതി അനുസരിച്ച് ചിന്തിച്ചാൽ, ഇന്നത്തെ രീതിയല്ല പണ്ടത്തെ രീതി, വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ അയാൾ പ്രനയനം ചെയ്യുന്നു, വേദം അധ്യയനം ചെയ്യുന്നു. അപ്പോൾ പണ്ടത്തെ രീതികളാണ്. അങ്ങനെയുള്ളവരാണ് ഇങ്ങോട്ട് തിരിയുന്നത്. എന്നാലേ അവർക്ക് വേദത്തെ കുറിച്ചും ഉപനിഷത്തിനെ കുറിച്ചും എല്ലാം അറിയുന്നു. പിന്നെ അതൊക്കെ വിചാരം ചെയ്യുന്നു, അയാൾക്ക് അറിവുണ്ടായി. അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് അയാളുടെ കുട്ടിക്കാലത്ത് വേദ അധ്യയനം ചെയ്തത്? എന്തിനു വേണ്ടി? എന്താണ് വേദം അധ്യയനം ചെയ്ത്? വേദജ്ഞാനത്തിന് വേണ്ടിയിട്ട്. ജ്ഞാനം അതൊന്ന് കിട്ടി അല്ലേ, പിന്നെ വേദാധ്യയനം തുടരണം? പിന്നെ അയാളത് തുടരുന്നില്ല. അപ്പൊ തുടരുക എന്ന് പറഞ്ഞാലും അതിന് വ്യത്യാസമുണ്ട്. ഏതാണോ ആവശ്യമുള്ളത് അത് തുടരുന്നു, ഏതാണോ സഹജമായി തരുന്നത് തുടരുന്നു. മറ്റത് എന്താണ്, അതിൻ്റെ ഫലപ്രാപ്തി ഉണ്ടായി, പിന്നെ ഇനി വേദ അധ്യയനം, മരണം വരെ വേദ അധ്യയനം ചെയ്യേണ്ടതായും ഉണ്ട്. അതുപോലെ നിത്യകർമ്മങ്ങൾ ശീലിച്ചിരുന്നു. പഴയകാലത്ത് നിത്യകർമ്മം എന്ന് പറഞ്ഞാൽ നിത്യ അഗ്നിഹോത്രം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക, അത് ശീലിച്ചിരുന്നു. അപ്പോൾ അതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്തത്? മനഃശുദ്ധിക്ക് വേണ്ടി. അങ്ങനെയാണ് ചെയ്തോണ്ട്. അപ്പോൾ അതിൻ്റെ പ്രയോജനം ഉണ്ടായി, മനഃശുദ്ധി ഉണ്ടായി, അയാൾക്ക് ബോധമുണ്ടായി. പിന്നെ അതിൻ്റെ ആവശ്യം ഉണ്ടത് ഉപേക്ഷിക്കുന്നു. അപ്പോൾ തുടരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം തുടരുന്നു എന്ന് അതിൻ്റെ അർത്ഥമില്ല. പക്ഷെ വീണ്ടും ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്. ഏതാണ്? സത്യം, ദയ, അഹിംസ പോലുള്ള കാര്യങ്ങൾ എന്താണ്? അതൊക്കെ മൂല്യാധിഷ്ഠിതമായ കാര്യങ്ങൾ, കേവലം ബാഹ്യമായ ആചരണങ്ങൾ അല്ല. അതൊരാളുടെ മൂല്യബോധം. ആ മൂല്യബോധം അനുസരിച്ചുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? അത് തുടരും. മത്സ്യം മാംസമൊക്കെ മുമ്പ് കഴിച്ചിട്ടുണ്ടോ? ഇപ്പൊ എന്താ കഴിക്കാത്ത? എന്താ കാര്യം പറയുന്നുണ്ടോ? കിട്ടാത്തോണ്ടല്ലേ ശരിക്കും. എന്താ കഴിക്കാത്ത? കിട്ടിയാലും കഴിക്കും. എന്തുകൊണ്ട്? ഗുരുദേവൻ എന്താ പറഞ്ഞു കഴിക്കരുത്? അത് തന്നെ. എന്താ കാരണം? അത് തന്നെ, അത് പറയാൻ വേണ്ടിട്ടാണ് ഇത്രയും ചോദിച്ചത്. അതായത് അഹിംസ എന്ന് പറയുന്ന ഒരു മൂല്യമാണ്. അപ്പൊ എന്തുകൊണ്ട് മത്സ്യം മാംസവും കഴിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആശ്രമത്തിൽ വന്നു, ഇങ്ങനൊരു സാഹചര്യത്തിലൊക്കെ ജീവിക്കുന്നു, അതുകൊണ്ട് കഴിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാഹചര്യം മാറി കഴിക്കും. പിന്നെ ആശ്രമത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഏതെങ്കിലും ഗൃഹസ്ഥന്മാരെ വിളിച്ചെടുക്കുക, അവർ സമീസാനം കഴിക്കുന്നു, പഴയ ഓർമ്മ വരും. എന്നാ ശകലം കഴിച്ചു നോക്കാന്ന് വിചാരിക്കും. ആശ്രമം അല്ലല്ലോ, അവരും പറയും ഇപ്പൊ ആശ്രമം ഒന്നുമല്ലോ, വീടല്ലേ, ഇവിടെ ശകലം കഴിച്ചെന്ന് വിചാരിച്ചാൽ. അറിയാൻ പോകുന്നില്ല. ഇവരെല്ലാം പിന്നീട് പറയും, അത് വേറെ കാര്യം. അവർ അറിയാൻ പോകുന്നില്ല എന്ന് അവർ പറഞ്ഞിട്ട് തന്ന് കഴിച്ചിട്ട് പിന്നെ അവരെന്ത് ചെയ്യും? ആ സ്വാമിയോട് വന്നിട്ട് ഞങ്ങളോട് നിർബന്ധിച്ച് ചോദിച്ച് ശകലം മീൻകറി കഴിച്ചു. പിന്നെ ആഗ്രഹമില്ല, പണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഇതായതുകൊണ്ട് കഴിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അത് കിട്ടിയാൽ കഴിക്കും, സാഹചര്യങ്ങളൊക്കെ വരണം. മറിച്ച് അഹിംസ എന്ന് പറയുന്ന ഒരു വ്രതം, അതുകൊണ്ടാണ് എന്താണ് കൊല്ലാവൃതം എത്രയും ഉത്തമമാണ്. അതെത്രയും ഉത്തമമാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് കൊല്ലരുത്, കൊല്ലാതിരിക്കാൻ വേണ്ടി തിന്നരുത്. നമ്മുടെ അപ്പൊ അഹിംസയുടെ അഹിംസ എന്ന് പറയുന്ന ഒരു മൂല്യത്തെ ഒരാൾ ജീവിതത്തെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ട് കിട്ടിയാലും കഴിക്കത്തില്ല, വേണ്ട. അതിനടിസ്ഥാനം അതാണ്. അല്ലാതെ തിന്നില്ല എന്നുള്ളൊരു വാശിയാണെങ്കിൽ തിന്നില്ല എന്നുള്ളൊരു വാശിയാണെങ്കിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മളെ വാശിയൊക്കെ മാറിപ്പോകും. അപ്പം എൻ്റെ അടിസ്ഥാനമായി അതാണ് പറയുന്നത്, ആചരണങ്ങളും മൂല്യബോധവും തമ്മിലുള്ള വ്യത്യാസം. നമ്മളൊരു മൂല്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എന്ത് വരും? വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. അത് ഇന്ന കാരണം കൊണ്ടാണ്. എൻ്റെ ആശ്രമത്തിൽ വന്നുകൊണ്ടല്ലോ സുരേഷ് പറഞ്ഞതാണ് എൻ്റെ ശരി. കൊല്ലാൻ പാടില്ല, അതുകൊണ്ട് തിന്നാനും പാടില്ല, തിന്നുന്നില്ല. അപ്പം അങ്ങനെ ഒരു മൂല്യബോധം വേണം, അപ്പോഴേ തിന്നാതിരിക്കാൻ പറ്റും. ഇതുപോലെ ഓരോ കാര്യങ്ങളിലും. അപ്പം മൂല്യാധിഷ്ഠിതമായാണ് ഒരാൾ ചിന്തിക്കുന്നതെങ്കിൽ എന്തോരും അതിന് അനുകൂലമായ ആചരണങ്ങളെല്ലാം വീണ്ടും തുടരും അല്ലേ? അപ്പോൾ ശരി, എനിക്കിപ്പോൾ ജ്ഞാനമൊക്കെ ഉണ്ടായി, ഇനി വിധിയും നിഷേധമൊന്നുമില്ല, അതുകൊണ്ട് ഇതെല്ലാം കുറച്ച് കഴിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് അതിൻ്റെ മൂല്യത്തെക്കുറിച്ച് ബോധമില്ലാത്തതുകൊണ്ടാണ്. മറിച്ചൊരു ആചരണം എന്നുള്ള രീതി, ആചാരം എന്നുള്ള രീതിയിൽ ഇതൊക്കെ ജീവിതത്തിൽ തുടരുകയാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് എപ്പോഴും മാറ്റം വരാം. ആചരണം എന്ന് വെച്ചാൽ ആകാം പാടില്ല, അരുത് ആകാം, ഇങ്ങനെയുള്ള വിധി നിഷേധങ്ങൾക്കനുസരിച്ചാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ എന്തുവരും? നമ്മളൊരു സാഹചര്യത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ നിയമങ്ങളനുസരിച്ച് അങ്ങനെ ചെയ്തു പോകും. ഇപ്പം സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ വിശേഷിച്ച് ഒരാൾക്ക് ഇതൊന്നുമില്ലാതെ ജീവിക്കാം. ഇനി അങ്ങനെ കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ചെന്നാൽ അപ്പം അവിടെ അത് അവിടുത്തെ സാഹചര്യം അനുസരിച്ച്. ഇവിടെ ഇപ്പം അങ്ങനെ ഉണ്ടല്ലോ. ഇവിടെ അഹിംസാവൃതം ഒരാൾക്ക് സ്വീകരിച്ച് ജീവിക്കുന്നതിന് തടസ്സമൊന്നും ഇല്ല. പിന്നെ അങ്ങനെ അനുകൂലമായ ഒരു സാഹചര്യം ഉള്ളപ്പോൾ എന്താണോ ഇത്തരം ആചരണങ്ങളൊക്കെ ഒരാൾ ചെയ്യുന്നത് അയാളുടെ മൂല്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിനനുസരിച്ചാണെങ്കിൽ അങ്ങനെ ഒരു അറിവുണ്ടായാലും എന്ത് ചെയ്യും? അയാൾക്കത് മുന്നോട്ട് തുടരാം. അതുകൊണ്ട് അതിലയാൾക്ക് സംഘർഷമില്ല, മാനസികമായ സംഘർഷം. സംഘർഷമില്ലാതെ അത് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? സഹജമായി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിന് സംഘർഷം ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. എന്നാലും വിധി നിഷേധങ്ങൾ പാലിക്കണമല്ലോ എന്ന് വിചാരിച്ച് മസിൽ പിടിക്കും. അങ്ങനെ ചെയ്യുന്നതിനാണ് സാധന. പലപ്പോഴും അങ്ങനെയായിരിക്കും സാധന, വാശിയോടെ ബലം പിടിച്ചൊക്കെ ചെയ്യും. പക്ഷെ മൂല്യബോധത്തിനടിസ്ഥാണെങ്കിൽ അതിൻ്റെ ആവശ്യമാണ്. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഞാൻ അതനുസരിച്ചാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിനാണെങ്കിൽ എന്ത് ചെയ്യാം? പിന്നീടും അതെല്ലാം തുടരും. അവിടെ എങ്ങനെയാണ് ആചരണങ്ങൾ? മുമ്പെപ്പോലെ തന്നെ, പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഒരു കാലം വരെ അതെല്ലാം സാധനങ്ങളായിരുന്നു, പിന്നീട് അത് കഴിഞ്ഞാലെല്ലാം സഹജമായി. ഈ വ്യത്യാസം മനസ്സിലാവും. സഹജമായി തന്നെ. അതുകൊണ്ട് ഈ അറിവുണ്ടായവൻ എങ്ങനെ ആചരിക്കുന്നു എന്നുള്ളതിന് യാതൊരു ആശയക്കുഴപ്പമില്ല, വളരെ വ്യക്തമാണ്. ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നു. പിന്നെ പറയും, ചിലരുടെയൊക്കെ ഉദാഹരണങ്ങളെടുത്ത് പറയും. കഴിഞ്ഞ ദിവസം സ്വാമി പറഞ്ഞ പോലെ തന്നെ ഒരാൾ എന്താണ് ഉരുക്ക് ഉരുക്കി പിടിച്ചെന്നൊക്കെ, അതൊന്നും ഒരിക്കലും ഈ പറയുന്ന ആത്മജ്ഞാനത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. ചില മനുഷ്യർ ചില സാധനങ്ങളൊക്കെ ചെയ്തിട്ട് അവരുടെ മനസ്സൊക്കെ ചില പ്രത്യേക അവസ്ഥയിലെത്തിച്ചേരും. അത് ജ്ഞാനുമായിട്ട് ബന്ധം വേണമെന്നൊന്നും, പ്രത്യേക ചില അവസ്ഥയിലൊക്കെ എത്തിച്ചേരുമ്പം അവർക്കെന്തായാലും പ്രപഞ്ചത്തെക്കുറിച്ച് ശരിയായ ബോധം കാണത്തില്ല, ശരീരത്തെക്കുറിച്ച് ബോധം വരത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ ആചരണങ്ങൾ നമുക്ക് വിലയിരുത്താൻ വരത്തില്ല. ചിലപ്പോൾ ചിലർക്ക് ചില പ്രത്യേക സിദ്ധികളൊക്കെ ഉണ്ടാകും, ആ സിദ്ധിക്കനുസരിച്ച് അത് പ്രവർത്തിക്കും. അന്ന് സാധാരണ ഉദാഹരണങ്ങൾ, അതൊന്നും തത്വജ്ഞാനിയുടെ ഉദാഹരണങ്ങളല്ല, അതല്ല സിദ്ധന്മാരുടെ ഉദാഹരണങ്ങളാണ്. നമുക്ക് സാധാരണ രീതിയിൽ അതിനൊന്നും ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റില്ല. അതിന് ആർക്കും മാതൃകയാക്കാൻ പറ്റത്തില്ല. തത്വജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വ്യക്തമാണ്. തത്വജ്ഞാനം വ്യക്തം ആയതുപോലെ തന്നെ ആചരണങ്ങളും വളരെ വ്യക്തമാണ്. അപ്പം അവിടെയും ഒരു തത്വജ്ഞാനിയെ സംബന്ധിച്ചും എന്ത് എന്ന് പറയേണ്ടി വരും, പുനരങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ മുമ്പായിട്ട് എന്ത് സാധനങ്ങളാണോ അനുഷ്ഠിച്ചിരിക്കുന്നത് ആ സാധനയ്ക്കനുസരിച്ചായിരിക്കും പിന്നീട് അയാളുടെ മരണം വരെയുള്ള കാര്യങ്ങൾ തുടരുന്നത്. അപ്പോൾ അതിൽ പിന്നെ സംശയത്തിൻ്റെ കാര്യം ഇല്ല. അണുമാതി അഷ്ടൈശ്വര സിദ്ധി എന്ന് പറയുന്നതിന് ഒരു തട്ടിപ്പാണ്. വെറുതെ ചുമ്മാ എങ്ങനെ പതഞ്ജലി യോഗസൂത്രത്തിൽ അങ്ങനെ പലതും പറയും. അതായത് ഒരു സിദ്ധിയെക്കുറിച്ച് പറയുന്നത് എന്താണ്, ഒരാളിപ്പോൾ ഒരാൾ പാറയുടെ പുറത്തിരിക്കുകയാണെങ്കിൽ അയാൾ നേരെ എന്ത് ചെയ്യും, അത് താഴോട്ട് പോകാൻ പറ്റും. സിദ്ധിയുണ്ട്, അന്തർധാനം എന്നാ പറയുന്നത്. പാറയിലിരുന്നിട്ടാണ് താഴോട്ട് പോകും. അപ്പോൾ ഇതൊക്കെ യോഗ പോലെയുള്ള സാധനങ്ങളിൽ മനുഷ്യനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി അർത്ഥവാദപരമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമ്മളെയൊക്കെ മനസ്സിൽ വരും എന്താണ്, അപ്പോൾ ഇങ്ങനെ സംഭവിക്കണം എന്ന് നമ്മുടെ മനസ്സിലൊരു ധാരണ, ഇങ്ങനെ ഉണ്ടായേ പറ്റും. അപ്പോൾ ഒരു സ്വാമി ഒരു പാറയുടെ പുറത്തിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ സ്വാമി പാറയുടെ പുറത്തിരിക്കുന്നു. നമ്മുടെ മനസ്സിന് കുറച്ച് വിഭ്രാന്തി ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ സ്വാമി അവിടെ ഇല്ല, സ്വാമി അപ്പുറത്തോട്ട് ഇറങ്ങിപ്പോയാൽ നമ്മൾ പറയും അല്ലല്ല പാറയുടെ അകത്തേക്ക് പോയതാണെന്ന് നമ്മൾ പറഞ്ഞു. ബാക്കി നമ്മൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്, സ്വാമി നിരപരാധിയാണ്. അത് തന്നെ കായവ്യൂഹ സിദ്ധാന്തം എന്നൊക്കെ പറയുന്നത് ഒരു ശാസ്ത്ര സിദ്ധാന്തങ്ങൾ. യോഗം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമല്ല, ശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തങ്ങൾ പലതും പറയും. മനസ്സിലായോ? ശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തങ്ങൾ പറയും. ആ സിദ്ധാന്തങ്ങളെന്ന് പറയുന്നു, അത് പതഞ്ജലി പറഞ്ഞാലും ഗുരുദേവൻ പറഞ്ഞാലും എല്ലാം എന്തിനു വേണ്ടി പറയുന്നു, അർത്ഥവാദപരമായി ആൾക്കാർക്ക് ഇതിലൊക്കെ താല്പര്യം ഉണ്ടാകാനും പ്രവർത്തിക്കാനും വേണ്ടി പറയും. അക്ഷരാർത്ഥത്തിൽ ശരിയെന്നുള്ള രീതിയിൽ പറയുന്നതാണ്. അത് ശാസ്ത്രത്തിൻ്റെ ഒരു പാരമ്പര്യമാണ്. ആൾക്കാർ ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ കൊച്ചു പിള്ളേർക്ക് പാല് കൊടുക്കാൻ വേണ്ടി എന്തൊക്കെ പറയും, അത് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെ പിന്നെ പല അത്ഭുതങ്ങളും ലോകത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ അത് അങ്ങനെ അത്ഭുതങ്ങളില്ലെന്നല്ല പറയുന്നത്, ലോകത്ത് അത്ഭുതങ്ങൾ പലതും സംഭവിക്കും. എന്നുവെച്ചാൽ ഇപ്പോൾ സാറിന് തെങ്ങിൽ എത്ര തടിയുണ്ട്? ഒറ്റത്തെ പക്ഷേ രണ്ട് തടിയുള്ള തെങ്ങുമുണ്ട്, കണ്ടിട്ടുണ്ട്? രണ്ട് തടിയുള്ള തെങ്ങുമുണ്ട്. സാറിന് പാമ്പിന് എത്ര തരയുണ്ട്? രണ്ട് തരയുള്ള പാമ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അത്ഭുതമാണ്. അപ്പോൾ അങ്ങനെയുള്ള അത്ഭുതങ്ങളില്ലെന്നല്ല പറയുന്നത്, പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചാൽ ഉണ്ടാകണമെന്നില്ല, അതങ്ങനെ സംഭവിക്കണമെന്നില്ല. അങ്ങനെ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്, അതെങ്ങനെ സംഭവിക്കുന്നു എന്നൊന്നും വിശദീകരിക്കാൻ പറ്റത്തില്ല. ഈ അത്ഭുതങ്ങളെ കണ്ടിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്ത് യൂട്യൂബിലൊക്കെ നോക്കിയാൽ മനഃശക്തി കൊണ്ട് സ്പൂൺ വളയ്ക്കുന്നവർ ഉണ്ട്. അപ്പോൾ യൂട്യൂബിൽ നോക്കിയപ്പോഴും കാണും, ഒരാളിങ്ങനെ മുമ്പിൽ സ്പൂൺ വെച്ചിട്ട് അയാളിങ്ങനെ മനസ്സ് കൊണ്ട് ആ സ്പൂണിനെ ഇങ്ങനെ വളച്ചു കൊണ്ട് നമുക്ക് ശരിക്കും കാണും. എന്താ അത്? ഒരു ടെക്നിക്കാണ്. സ്പൂണ് ശരിക്കും വളയുന്നില്ല, പക്ഷെ നമ്മൾ കാണുമ്പോൾ സ്പൂണ് വളയുന്നതായിട്ട് നമുക്ക് തോന്നുകയാണ്. സ്പൂൺ വളയുന്നില്ല, അങ്ങനെ നമുക്ക് തോന്നിക്കാനുള്ള ഒരു ടെക്നിക്ക് അവിടെ പ്രയോഗിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പല ഇവിടെ വന്ന് പണ്ട് ഒരുപാട് കാണിച്ചു. അപ്പോൾ ചില പറഞ്ഞില്ലേ, ചില കാര്യങ്ങൾ ചില വ്യക്തികളിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അയാൾ യോഗ ചെയ്തിട്ടാണോ? അല്ലല്ലോ. എന്നാൽ ഒരുപാട് അബദ്ധങ്ങളും ഈ വ്യക്തികൾ പറയും, അതിന് ആരും ശ്രദ്ധിക്കത്തില്ല. അതായത് അതൊക്കെ ചില ടെക്നിക്കുകളാണ്. പിന്നെ ചില അത്ഭുതങ്ങൾ സംഭവിക്കില്ല എന്ന് പറയുന്നു. ചിലരിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും, അത് ചില സമയത്ത് സംഭവിക്കും, അത് വിശദീകരിക്കാൻ പറ്റത്തില്ല. ഈ പറഞ്ഞതുപോലെയാണ്, അത് നമ്മൾ എന്തെങ്കിലും ഒരു സാധന ചെയ്താൽ അതങ്ങനെ സംഭവിക്കണമെന്ന് നിർബന്ധമില്ല, ചിലപ്പോൾ സംഭവിച്ചെന്ന് വരാം. മനുഷ്യരിൽ ഈ പ്രപഞ്ചത്തിലും തന്നെ അത്ഭുതമുണ്ട്, അതുപോലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കും. ഈ പറയുന്നത് പോലെയൊന്നും അല്ല എന്നുള്ളതേ ഉള്ളൂ. കൂടുതലും ഇത് എന്താണ്, കാണുന്നവരുടെ മനസ്സിൻ്റെ വിഭ്രാന്തികളാണ് കൂടുതലും അവരങ്ങോട്ട് പറയുകയാണ്. ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ സ്വാമിയുടെ ഒരു ഭക്തൻ സ്വാമിയെക്കുറിച്ച് അയാൾക്ക് വലിയ ഭാവനകളും സങ്കല്പങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ സ്വാമി പോലും അറിയാത്ത സിദ്ധികൾ അയാൾക്ക് അനുഭവപ്പെടും. ശരിയാണോ അല്ലേ? ആണോ? നമുക്കറിയില്ല. അപ്പോൾ ഈ ഇത് എന്താണ്, ആൾക്കാരുടെ മനോഭാവമാണ് ഇതിന് കൂടുതൽ. പിന്നെ അത് അവർ വ്യാഖ്യാനിച്ചോളൂ, ഇതെന്നെ സിദ്ധിയാണ്, ഇങ്ങനെയാണ് ഇങ്ങനെയാണ്. അത്ഭുതങ്ങളിലൊന്നും ഞാൻ പറയുന്നില്ല, അത് സംഭവിക്കാം. പക്ഷെ കൂടുതലും എന്താണ്, പിന്നെ ഇതിന് ചില ടെക്നിക്കുകളുണ്ട്, ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമുക്ക് ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനെ നമ്മൾ അത് വിശദീകരിക്കുന്നവരെ നമുക്കതൊരു അത്ഭുതമാണ്. പക്ഷെ ഈ പറയുന്നത് പോലെ ഒന്നും സംഭവിക്കത്തില്ല. എന്താണ്, ഭൂമിയിൽ നിന്നുകൊണ്ട് ചന്ദ്രനെ തൊടും, ഇതൊക്കെയാണ് ഈ പറയുന്ന അണിമാതി ഐശ്വര്യങ്ങൾ എന്ന് പറയുന്നത്. അതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, നമുക്ക് ഇതിനോടൊക്കെയുള്ള ആരാധനയും കൊണ്ട് മൂത്ത് കഴിയുമ്പോൾ ഇതൊക്കെ തലയ്ക്ക് പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും ആകാശത്തോടെ പോകുന്ന കണ്ടെന്ന് പറയും. സ്വാമി വേണമെങ്കിലും പറയും, ഞാൻ വേണമെങ്കിൽ പോകുന്ന കണ്ടെന്ന്. പറയുന്നതിന് നഷ്ടമൊന്നുമില്ലല്ലോ. എനിക്ക് മാത്രമേ കാണാൻ പറ്റൂ, എനിക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, ഞാനും ഒരു സ്പെഷ്യലാണ്. ആ പോകുന്ന ആളിനെ പോലെ ഇത് കൂടുതലും ഇങ്ങനെ പറഞ്ഞ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു അത്ഭുതമല്ലെന്ന് ഞാൻ പറയുന്നില്ല, അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. ചിലത് ചിലത് പ്രവചിക്കുന്നു, ചിലത് ശരിയാവും, 100 ശരിയാവില്ല, 1 ശരിയാവും. ശരിയാകത്തതിന് ആർക്കും ഒരു പരാതിയില്ല, ശരിയാകുന്നതിന് വലിയ പ്രചാരവും കിട്ടും. അപ്പോൾ ഇതിൽ 90% അബദ്ധമാണ്. അപ്പോൾ ശാസ്ത്രങ്ങളിൽ എന്തിന് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അഭിരുചി ഉണ്ടാക്കാം. പഴയകാലം മനുഷ്യൻ ഇതിലൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം, അതിൻ്റെ ഗുണം നോക്കുക. പറയണം, നിങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കരമായ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കും, അണിമയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്? സത്യം, അഹിംസ, ബ്രഹ്മചര്യം, എന്തെല്ലാം വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവനോട് ഇത് പറഞ്ഞിട്ട് ഇതൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യിക്കുന്നതിന് എന്താ ദോഷം? അവൻ ദോഷമൊന്നും ചെയ്യുന്നില്ലല്ലോ. അവൻ ശീലിക്കുന്ന എന്താണ്? നല്ല നല്ല കാര്യങ്ങളല്ല, അസ്ഥയും അപരിഗ്രഹം, ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ അവൻ ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? ഇതിനു വേണ്ടി. ഇത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇവൻ ഇതുകൊണ്ട് നന്നാവുമല്ലോ അല്ലേ. മനുഷ്യ അണിമാതി ഐശ്വര്യമൊന്നും വേണ്ട, പക്ഷേ അവൻ രക്ഷപ്പെടും, നന്നാവും. പിന്നെ അർത്ഥവാദം എന്ന് പറയും, വേദങ്ങളിൽ തന്നെ ഈ അർത്ഥവാദങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു മീമാംസയിൽ. നമ്മൾ അർത്ഥവാദപരമായിട്ടാണ് ഈ പറയുന്ന സിദ്ധികളെ കുറിച്ച് കൂടുതലും പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ യോഗസൂത്രത്തിൽ വരുമ്പോഴത്തേക്ക് അതിനുള്ള പൂർണ്ണ വിശ്വാസവും നഷ്ടപ്പെടും. അതൊരു അതുപോലെ ഒന്ന് ക്ഷമിച്ചാൽ ഞാൻ നഷ്ടപ്പെടുത്തി തരാം. ഒരു കാര്യം കിട്ടും കഴമ്പൂല. അതിലിപ്പോൾ പറഞ്ഞത് അർത്ഥവാദം എന്ന് പറഞ്ഞ് മനസ്സിലായില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരുടെയും സമ്പത്ത് കൈവശം വയ്ക്കുകയായിരുന്ന ധാരാളം ധനം വരുമെന്ന് പറഞ്ഞാൽ അവൻ മോഷ്ടിച്ച് പണം ഉണ്ടാക്കാൻ പോകും. ഓ, അവൻ അങ്ങനെ തന്നെ അവൻ അസ്ഥയെ സ്വീകരിക്കും, ആരുടെയും സമ്പത്തൊന്നും സ്വീകരിക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവനെന്തോരും അതിൻ്റേതായ ആധ്യാത്മികമായ ഉയർച്ച ഉണ്ടാവും. പിന്നെ അവന് സിദ്ധിയുടെ ആവശ്യമുണ്ട്. ഉണ്ടല്ലേ പറയുന്നത്, സിദ്ധിക്ക് വേണ്ടി ശ്രമിച്ചാലും സിദ്ധി കിട്ടിയാൽ അത് ഉപയോഗിക്കരുത്. പറയില്ലേ, ഒന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? കിട്ടിയില്ലെങ്കിലും പരാതി ഇല്ല എന്ന് അർത്ഥം. കിട്ടിയാലും ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ കിട്ടാത്തതിന് പരാതി ഉണ്ടാവും. നിങ്ങൾക്കിപ്പോൾ 1 കോടി ലോട്ടറി അടിച്ചെന്ന് വെച്ചോ, ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തു. അപ്പോൾ സർക്കാർ പറയാണ് ഈ ലോട്ടറി അടിക്കുന്നവന് ഈ പൈസ ചിലവഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ലോട്ടറി അടിക്കാത്തതിന് നിങ്ങൾക്ക് പ്രയാസം വരും. ഒരു പരാതിയില്ല, കാരണം ഈ 1 കോടി ചിലവാക്കാൻ പാടില്ല. പിന്നെ അത് കിട്ടിയിട്ട് എന്താ കാര്യം? അതൊരു അണിമാതി ഐശ്വര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് ആദ്യമേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കിട്ടിയില്ലെങ്കിൽ പരാതി പറയും ആരോടെങ്കിലും. പിന്നെന്താ പ്രശ്നം? ആർക്കാ ഇത് പ്രശ്നം? യോഗം ചെയ്യുന്നതുകൊണ്ട് പരാതി, പിന്നെ നിങ്ങൾക്കെന്തിനാണ് പരാതി?